എന്നുള്ളതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുകയാണ്. പ്രതിഷേധ യഥാസംഖ്യന്യായേന ദേവി മൂർത്താമൂർത്തെ പ്രതിഷേധ നേതി നേതി എന്ന് പറഞ്ഞു. അതിനു മുമ്പ് മൂർത്ത അമൂർത്തമെന്നും പറഞ്ഞു. അപ്പോൾ ഇത് ഒരു പക്ഷം പറയുകയാണ്, ഇങ്ങനെയും വ്യാഖ്യാനിക്കുക, യഥാസംഖ്യം ദേശസമാന എന്ന് വ്യാകരണത്തിൽ പറഞ്ഞിരിക്കുന്നവർ യഥാസംഖ്യം നിഷേധിക്കുന്നതായിട്ട് കൊടുക്കും. ഇവിടെ നേതി നേതി എന്ന് രണ്ട് രീതി വന്നു, അവിടെ മൂർത്ത അമൂർത്ത രണ്ട് വന്നു. അപ്പോൾ മൂർത്ത അമൂർത്തങ്ങളെ നിഷേധിക്കുന്നു, അതിന് യഥാസംഖ്യ ന്യായം എന്ന് പറയുന്നു. ദോച്ച ഇതവും പ്രതിഷേധവും യഥാസംഖ്യ ന്യായേന ഇതി രണ്ടുണ്ട് നിഷേധിക്കാനുള്ള നായിത്തി നായിത്തി ഇതിയുണ്ട് പ്രതിഷേധമുണ്ട്. ദ്വേ അഭി മൂർത്താമൂർത്തയെ പ്രതിഷേധത നിഷേധിക്കാനുള്ള മൂർത്താമൂർത്തങ്ങളും രണ്ട്. അവിടെ യഥാസംഖ്യ ന്യായത്തെ സ്വീകരിക്കാം, അതൊരു പക്ഷം. യദ്വാ കുറപ്രഷേധോ ഭൂതരാശിം പ്രതിഷേധതി ഉത്തരോ വാസനാരാശിം. ഇനി മറ്റൊരു പക്ഷത്തിലെടുക്കുകയാണെങ്കിൽ ആദ്യം ഭൂതങ്ങളെ ഇതി നേതി ഭൂതസമൂഹത്തെ നിഷേധിക്കുന്നു, അത് കഴിഞ്ഞ് വാസനാ സമൂഹത്തെ അന്നു പറഞ്ഞു, മഹാരജനം തുടങ്ങി ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞു. അപ്പോൾ വാസനയും ഗ്രഹിക്കാം. യദ്വാ പൂർവം പ്രതിഷേധോ ഭൂതരാശി, ഭൂതരാശി ആദ്യം പ്രതിഷേധിക്കുന്നു, പ്രതിഷേധത്തി ഉത്തരവ് വാസനാരാശി, വീണ്ടും വാസനാരാശി. അഥവാ നേതി നേതി വീപ്സയാ വീപ്സായും ഇതീതി യാവത് കിഞ്ചി ഉത്പ്രേക്ഷിതേ തസർവന്ന ഭൂതി ഇത്യർത്ഥ. ഇതാണ് മുഖ്യമായ സിദ്ധാന്തം. മറ്റ് രണ്ട് പക്ഷങ്ങൾ പറഞ്ഞു, അങ്ങനെയാകാം, അല്ലെങ്കിൽ നേതി നേതി വീപ്സായിട്ടെടുക്കുക, സർവത്തെയും നിഷേധിക്കുന്നു എന്നുള്ള അർത്ഥം കിട്ടും. നേതി നേതി ഇതി വീപ്സായം ഇതി ഇതി യാവത് കിഞ്ചിത് ഉത്പ്രേക്ഷിതേ തസർവം ഇതി എന്നുള്ളത് കൊണ്ട് വീപ്സായം ഇതി ഇതി യം ഇതി വീപ്സ ഇതി ഇതി എന്ന് പറയുന്നത് വീപ്സയാണെന്നതിനാൽ യാവത് കിഞ്ചിത് ഉത്പ്രേക്ഷിത എന്തൊക്കെ സങ്കല്പിക്കാമോ കൽപ്പിക്കാമോ തസർവം ന ഭവതി ഒന്നും ഇല്ല, എല്ലാത്തിനും നിഷേധിക്കും. കൽപ്പിക്കുന്നത് ആരോപിക്കുന്നത് എല്ലാത്തിനെയും നിഷേധിക്കുന്നു. പരിഗണിത പ്രതിഷേധേഹി ക്രിയമാണേ യതി നേതദ് ബ്രഹ്മ കിമന്യത് ബ്രഹ്മ ഭവേദിതി ജിജ്ഞാസാസ്യ. അപ്പൊ വീപ്സ അർത്ഥം എടുത്തില്ലെങ്കിൽ, സർവത്തെയും നിഷേധിച്ചു എന്നുള്ള ഒരു അർത്ഥം എടുത്തില്ലെങ്കിൽ, എണ്ണപ്പെട്ട എണ്ണി എണ്ണി നിഷേധിക്കുന്ന എന്ന് പറയേണ്ടി വരും. അങ്ങനെ എണ്ണി നിഷേധിക്കാൻ പോയി കഴിഞ്ഞാൽ ഇനിയും പറയണം ഭൂമിയല്ല, ആകാശമല്ല, വായുവല്ല, അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ജിജ്ഞാസ ശേഷിക്കുന്നു. അതായത് ബ്രഹ്മത്തെ ബോധിപ്പിക്കുമ്പോൾ ശ്രോതാവിൻ്റെ ജിജ്ഞാസ നിവർത്തിക്കത്തക്ക രീതി ബോധിപ്പിക്കുന്നു. പിന്നെ ശ്രോതാവിൻ്റെ മനസ്സിൽ ജിജ്ഞാസ വരാൻ പാടില്ല, ഇനി എന്താണ് ബ്രഹ്മം. ബ്രഹ്മത്തെ സംബന്ധിച്ച് അറിയാൻ ഒന്നും അവശേഷിക്കാൻ പാടില്ല. അങ്ങനെയാണ് ബ്രഹ്മത്തെ ബോധിപ്പിക്കേണ്ടത്. അറിയാൻ എന്തെങ്കിലും അവശേഷിച്ചാൽ വീണ്ടും മനസ്സിന് ജിജ്ഞാസയുണ്ടാവും, വീണ്ടും അന്വേഷണം തുടരും. ഇത് അവസാനിക്കാത്ത ജിജ്ഞാസയും അവസാനിക്കാത്ത അന്വേഷണവുമായി മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിശ്ചയാത്മകമായ ജ്ഞാനമാണ് ബോധിപ്പിക്കുന്നത്. നിശ്ചയത്തിൻ്റെ പ്രത്യേകത എന്താണത്? ജിജ്ഞാസയെന്ന് വർത്തിപ്പിക്കുന്നു. അപ്പോൾ അദ്വൈത ജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജിജ്ഞാസ നിവൃത്തി എന്ന് പറയുന്നത്. ജിജ്ഞാസ വീണ്ടും ശേഷിച്ചു കഴിഞ്ഞാൽ ആ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച്, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തു ഇതെന്താണോ ഇത് ഇന്നതാണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാനുള്ള ജിജ്ഞാസ ശേഷിക്കുന്നില്ല. ഇനി ജിജ്ഞാസ ശേഷിച്ചാലോ ഞാനിതിനെ ശരിക്കും അറിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഇവിടെ അറിവിൻ്റെ ഫലം എന്ന് പറയുന്നത് കൃതകൃത്യതയാണ്. ആ കൃതകൃത്യത ജിജ്ഞാസ നിവൃത്തിയിലൂടെ സാധിക്കും. ഒരാൾ അറിഞ്ഞു, അറിഞ്ഞിട്ട് വീണ്ടും അയാളിൽ കൃതകൃത്യത ഇല്ല എങ്കിൽ അയാൾ വീണ്ടും എന്തോ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, വീണ്ടും അറിയേണ്ടതുണ്ട്. അയാളിൽ അറിവിന് വേണ്ടിയുള്ള കർത്തവ്യങ്ങൾ അവശേഷിക്കുന്നു. എങ്ങനെയാണോ കർമ്മത്തിൽ കർത്തവ്യം ശേഷിക്കുന്നു, കർമ്മങ്ങളിൽ കർത്തവ്യം ഒരിക്കലും ഒടുങ്ങുന്നില്ല. കർമ്മം ചെയ്യുന്നു, വീണ്ടും അത് പൂർത്തിയാകുമ്പോൾ പാടത്തെ കർമ്മത്തിനുള്ള ജിജ്ഞാസ ഉണ്ടാകും. അപ്പോൾ കൃത്യങ്ങൾ കർത്തവ്യങ്ങളൊന്നും ഒരിക്കലും കൃതമായി തീരുന്നില്ല. കർമ്മത്തിൻ്റെ ഒരു സ്വഭാവമാണ്, ചെയ്താലും വീണ്ടും എന്തെങ്കിലും ശേഷിക്കും ചെയ്യാം. അതുപോലെ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ കാര്യവും. പൊതുവെ ഒന്നറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. പക്ഷെ ഇവിടെ പറയുന്ന തത്വജ്ഞാനം അങ്ങനെയല്ല. ജിജ്ഞാസയെ നിവർത്തിപ്പിച്ചാലേ അതിന് തത്വജ്ഞാനം എന്ന് പറയാൻ പറ്റും. അപ്പം ജിജ്ഞാസ പലതരത്തിലും ഉണ്ടാകാം. സംശയം ഉണ്ടാകുന്നു, അതെന്താണോ പറഞ്ഞത് വ്യക്തമായില്ല, അല്ലെങ്കിൽ കേട്ടത് വ്യക്തമായില്ല, അല്ലെങ്കിൽ താൻ ധരിച്ചത് വ്യക്തമായില്ല, ഇങ്ങനെയുള്ള സംശയങ്ങൾ, ഇതെല്ലാം ജിജ്ഞാസയാണ്. ഇത് ജിജ്ഞാസ എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന തത്വജ്ഞാനത്തെ സംബന്ധിച്ചാണ്. ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് ലൗകികമായ ജ്ഞാനത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ അവസാനിക്കുന്നതാണ്. അതറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തോളം ജിജ്ഞാസയും തുടർന്നുകൊണ്ടേയിരിക്കും. അതാർക്കും അവസാനിപ്പിക്കാൻ കഴിയില്ല. അടുത്തിനി എന്താണെന്നുള്ള ഒരു ചോദ്യം മനസ്സിലെപ്പോഴും വരും. പക്ഷേ തത്വത്തെ ഇവിടെ വിശദീകരിക്കുന്ന രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആ തത്വജ്ഞാനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് കൃതകൃത്യത എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജിജ്ഞാസ നിവൃത്തി എന്ന് പറയുന്നത്. ഇവിടെ ഉപദേശിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അങ്ങനെ നീതി നീതി നിഷേധിക്കുന്നു. ഓരോന്നിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഈ അനന്തമായ പ്രപഞ്ചത്തെ നിഷേധിച്ച് ഒരിക്കലും അവസാനിക്കത്തില്ല. അങ്ങനെ ജിജ്ഞാസ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. പരിഗണിത പ്രതിഷേധത്തെ എണ്ണി എണ്ണി നിഷേധിക്കുകയാണെങ്കിൽ പ്രിയമാണ് ഇത് നേത് ബ്രഹ്മ കിമന്യത് ബ്രഹ്മ, ഇത് ബ്രഹ്മമല്ല. നേതി നേതി ആദ്യമേ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മത്തെ പ്രവക്ഷ്യാമി, നിനക്ക് ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പറയുന്നു ബ്രഹ്മണോ ദ്വൈരൂപി മൂർത്തി മൂർത്ത അമൂർത്തി എന്നെല്ലാം പറഞ്ഞു ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു, അവിടെ അതിനു വേണ്ടിയിട്ടാണ് നിഷേധിക്കുന്നത്. നീതി നീതി അവിടെ പരിഗണിത പ്രതിഷേധമാണെങ്കിൽ ഒന്ന് നിഷേധിച്ചു കഴിയുമ്പോൾ ശരി ഇത് ബ്രഹ്മമല്ല, പിന്നെ എന്താണ്? ജിജ്ഞാസമുണ്ടോ? ഇതും ബ്രഹ്മമല്ല, പിന്നെന്താണ്? പിന്നെന്താണ്? അങ്ങനെ ജിജ്ഞാസമുണ്ടാവും. നേതത് ബ്രഹ്മ കിമന്യ ബ്രഹ്മ ഭവേത് ജിജ്ഞാസ. അതുകൊണ്ട് ഇവിടെ എങ്ങനെ നിഷേധിക്കുന്നു? ഒറ്റയടിക്ക് സർവത്തെയും നിഷേധിക്കും. നേതി നേതി വീപ്സ ആ നിഷേധം സർവത്തെയും വ്യാപിക്കുന്നു. ഒന്നേ രണ്ട് മൂന്ന് അങ്ങനെ അല്ല. വീപ്സായാന്ത് സത്യം സമസ്തസ്യ വിഷേജാസ്യ പ്രതിഷേധ എന്നാണ് അത് ആവർത്തിച്ചത്. സമസ്ത വിഷയങ്ങളെയും നിഷേധിക്കുന്നു. അവിഷയ പ്രത്യേകാത്മാ ബ്രഹ്മേതി. പിന്നെ ശേഷിക്കുന്ന എന്താണ്? പ്രത്യേകാത്മാ ആണ് ബ്രഹ്മം എന്നാണ് ബോധിപ്പിക്കുന്നത്. അതാണെങ്കിലോ അവിഷയവുമാണ്. സമസ്ത പ്രപഞ്ചവും വിഷയമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ തുടരുന്നതിൽ ന്യായമുണ്ട്. വിഷയത്തെക്കുറിച്ച് എപ്പോഴും അറിയാൻ ആഗ്രഹമുണ്ടാകുന്നുണ്ട്. പക്ഷേ സമസ്ത പ്രപഞ്ചവും വിഷയങ്ങളെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന ഇങ്ങനെ അവിഷയമായി. അവിഷയമാണെങ്കിൽ പിന്നെ അറിയാനുള്ള ജിജ്ഞാസ അവിടെ അവസാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിഷയമായി അതിനെ അറിഞ്ഞു കഴിഞ്ഞു, പിന്നെ വിഷയരൂപേണ അതിനെ അറിയാനുള്ള ശ്രമം ഉണ്ടാകുന്നില്ല. ജിജ്ഞാസ നിവൃത്തി സംഭവിക്കുന്നു എന്നാണ്. തസ്മാത് പ്രപഞ്ചം ഏവ ബ്രഹ്മണി കല്പിതം പ്രതിഷേധതി പരിശനിഷ്ഠ ബ്രഹ്മേത് നിർണയ. അതുകൊണ്ട് ബ്രഹ്മത്തിൽ കല്പിതമായിരിക്കുന്ന, ബ്രഹ്മത്തിൽ ആരോപിതമായിരിക്കുന്ന, ബ്രഹ്മത്തിൽ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചത്തെ നിഷേധിക്കുന്നു. പരിശനിഷ്ഠ ബ്രഹ്മ ശേഷിക്കുന്ന ബ്രഹ്മ, അത് ശേഷിക്കുന്നതെന്ന് പറയുന്നത് അതിനെ വിഷയമായി അറിഞ്ഞ് നിഷേധിക്കാൻ കഴിയത്തില്ല. ഇവിടെ വിഷയമായി അറിയുന്നതിനെ നിഷേധിക്കാൻ പറ്റും. അത് അവിഷയമെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷയമായി അറിഞ്ഞങ്ങനെ നിഷേധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് പരിശീലഷ്ടി ശേഷിക്കുന്നു. ഇത് നിർണയ. ഇതശേഷേവ നിർണയ. ഇനി പറയാൻ പോകുന്നത് കൊണ്ടും ഇതാണ് നിർണയം. ബ്രഹ്മം ഒഴികെയുള്ള സർവത്തിനെയും നിഷേധിക്കുന്നു. ബ്രഹ്മത്തെ നിഷേധിക്കുന്നില്ല. എന്തുകൊണ്ട്? യഥ തഥ പ്രതിഷേധ ഭൂയോ ബ്രവീതി അന്യ പരമസ്തി ഇതി. അപ്പം നേതി നേതി എന്ന് നിഷേധിച്ചതിന് ശേഷം പറയുന്നു അന്യത് പരമസ്തി, ഇനി വേറെയുണ്ട് നിഷേധിക്കാൻ കഴിയാത്തത്, വിഷയമാക്കാൻ കഴിയാത്തത് വേറെ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പം വേറെ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ മൂർത്ത അമൂർത്തങ്ങളെയും ബ്രഹ്മത്തെയും എല്ലാം നിഷേധിച്ച് ശൂന്യത്തെയല്ല പറയുന്നു, മറിച്ച് അറിയേണ്ടത് ഇനി വേറെ ശേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആണ് എന്താണ് ഇതശ്ച യേശുന്ദ പ്രതിഷേധ ഭൂയോ ഭ്രമീതി അഥാതോ ആദേശ നീതി നീതി എന്ന് പ്രതിഷേധിച്ചതിന് ശേഷം തൊട്ടടുത്ത് പറയും അന്യത്പരം അസ്തി വേറെ ഉണ്ട് എന്ന് പറയുന്നു. നിഷേധിച്ചാൽ നിഷേധിക്കാൻ കഴിയാത്ത ഒന്നുണ്ടെന്ന് പറയുന്നു. അഭാവ അവസാന ഈ പ്രതിഷേധേക്രിയമാണ് ഇക്കം അന്യത്പരം അസ്തി ബ്രൂയ എല്ലാം ശൂന്യമാണെന്ന് പറയുകയാണെങ്കിൽ അന്യത്പരം അസ്തി എന്നങ്ങനെ പറയാൻ കഴിയും. ശൂന്യതയല്ല എന്ന് പറയുന്നു. നേതി നേതി എന്ന് പറയുന്നുണ്ട് ശൂന്യതയിലേക്കല്ല പോകുന്നത്. അഭാവ അവസാന ഈ പ്രതിഷേധേ ക്രിയമാണേ. നിഷേധങ്ങൾ അഭാവത്തിൽ അവസാനിക്കുകയാണെങ്കിൽ ശൂന്യതയിൽ അവസാനിക്കുകയാണ് കി മന്യത് പരമസ്ഥിതി ബ്രൂയ ഇനി ഉണ്ട് എന്ന് എന്തിനെ പറയും? തത്രേഷ അക്ഷരയോജന അവിടെ ഇങ്ങനെ മനസ്സിലാകുന്നു. അത ആദേശോ നേതി നേതി എന്ന് പറയുന്നിടത്ത് നേതി നേതി ബ്രഹ്മ ആദേശ്യ തമേവ ആദേശം പുനർ നിർവക്തി നേതി നേതി ഇത്യസ്യ കോ അർത്ഥ നഹി ഏതസ്മാത് ബ്രഹ്മണോ വ്യതിരിക്തം അസ്തിത്യതോ നേതി നേതി ഉച്യത്തെ ന പുനഃ സ്വയമേവ നാസ്തിത്യത. അതിൻ്റെ അർത്ഥത്തെ ഭാഷകാരൻ സംക്ഷേപിച്ച് പറയുകയാണ്. നേതി നേതി ബ്രഹ്മ ആദിശ്യ. അപ്പൊ നേതി നേതി എന്ന് പറയുന്നിടത്തും ബ്രഹ്മത്തെ ഉപദേശിക്കുകയാണ്. ബ്രഹ്മത്തെ ഉപദേശിച്ചിട്ട് തമേ ആദേശം പുനർനിർവക്തി ആ ഉപദേശത്തെ തന്നെ ഒന്നുകൂടി നിർവചിക്കുന്നു. നേതി നേതി തെസ്യക്കോ അർത്ഥ നേതി നേതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നഹി ഏതസ്മാത് ബ്രഹ്മണോ വ്യതിരിക്തം അസ്ഥി ഈ ബ്രഹ്മത്തിൽ നിന്ന് അതിരിക്തമായി ഒന്നുമില്ല, അതിനാണ് നിഷേധിക്കുന്നത്. ആണ് നേതി നേതി ഇത്യത നേതി നേതി ഉച്യത്തെ ന പുനഃ സ്വയമേ വന്നാസ്തി സ്വയം ബ്രഹ്മമില്ല എന്നല്ല, ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വെച്ചാൽ ഒരു തരത്തിനും അവിടെ ശൂന്യം എന്നുള്ള ഒരു അർത്ഥം കിട്ടുന്നില്ല എന്നർത്ഥം. തച്ച ദർശയതി അന്യപരം അപ്രതിഷിദ്ധം ബ്രഹ്മ അസ്ഥിതി. അതാണ് പരം അന്യത്പരം അസ്ഥി. അത് ആണ് ഇവിടെ പറയുന്നത്. അന്യത്പരം എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷേധിക്കാൻ കഴിയാത്ത ബ്രഹ്മ അസ്ഥി ദർശയതി. അങ്ങനെ ബ്രഹ്മത്തെ മനസ്സിലാക്കുമ്പോഴാണ് ഒരാളുടെ ജിജ്ഞാസ നിവർത്തിക്കുന്നത്. യഥാ പുനരേവം അക്ഷരാണി യോജയന്ത് നഹി ഏതസ്മാതിരി നേതി നേതി നഹി പ്രപഞ്ച പ്രതിഷേധരൂപ ആദേശന ധന്യപരം ആദേശനം ബ്രഹ്മണോ അസ്ഥീതി തഥാ തഥോ ബ്രവീതി ച ഭൂയ ഇത്യേത നാമധേയ വിഷയം യോജയിതവ്യം അധ നാമധേയം സത്യസ്യ സത്യമിതി പ്രാണാവായി സത്യം തേഷാമേവ സത്യം ഇതി ബ്രവീതി. അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് നേതി നേതി അന്യത്പരം അസ്ഥി എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു സത്യത്തിൻ്റെ സത്യമാണ്. സത്യത്തിൻ്റെ സത്യം എന്ന് പറയുന്നതാണ് ബ്രഹ്മത്തിൻ്റെ പേര് നാമധേയം. എന്താ അങ്ങനെ പറയുന്നത്? സത്യസ്യ സത്യം ഇതെല്ലാം സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യത്തിനും അപ്പുറം ഒരു സത്യമുണ്ട് എന്നാണ് ബ്രഹ്മത്തെവിടെ ബോധിപ്പിക്കുന്നത്. യഥാപന്റെ ദൈവം അക്ഷരാണി യോജയന്തി നഹി യതസ്മാതിഥി നേതി നേതി ഈ താൻ വ്യാഖ്യാനിച്ച രീതിയിൽ അവിടെ അന്വയിച്ചർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നഹി പ്രപഞ്ച പ്രതിഷേധരൂപാത് ആദേശനാത് അന്യ പരം ആദേശം ബ്രഹ്മണോ അസ്ഥീതി. പ്രപഞ്ചത്തെ നിഷേധിക്കുക, അങ്ങനെയുള്ള ഒരു ഉപദേശം. അതിനപ്പുറം അന്യത്പരം ആദേശനം ബ്രഹ്മണോ അസ്ഥി നഹ്യ അസ്ഥി, അതിനപ്പുറം പ്രപഞ്ചത്തെ നിഷേധിക്കുക എന്നുള്ളതല്ലാതെ ബ്രഹ്മത്തെ ഉപദേശിക്കാൻ വേറെ വഴിയില്ല, വേറൊരു ഉപദേശമില്ല. തഥാ തദോ ബ്രവീതി ച ഭൂയ ഇത്യേത നാമധേയ വിഷയം യോജയിതവ്യം. പ്രപഞ്ചത്തെ നിഷേധിച്ചിട്ടല്ലാതെ ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അടുത്ത് നാമധേയം, ബ്രഹ്മത്തിൻ്റെ നാമധേയത്തെക്കുറിച്ച് പറയുന്നത്. തഥാ തദോ ബ്രവീതി ച ഭൂയ ഇത്യേത നാമധേയ വിഷയം, അടുത്തു പറയുന്ന നാമധേയത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തെ ഇങ്ങനെ മനസ്സിലാക്കും. എങ്ങനെ? അധ നാമധേയം സത്യസ്യ സത്യമിതി പ്രാണാവൈ സത്യം തേഷാമേവ സത്യം. ഈ പറയുന്നതാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നതാണ് ബ്രഹ്മത്തിൻ്റെ നാമധേയം. ഇതിഹി ബ്രവീതി എന്ന് വെച്ചാൽ നേതി നേതി എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ ശൂന്യമാകുന്നുണ്ട്. എന്നാൽ ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ ഇതല്ലാതെ ഒരു വഴിയില്ല, അത് വിഷയമല്ലല്ലോ. എന്നിട്ട് അതിന് പറയുന്നു അത് സത്യത്തിൻ്റെ സത്യമാണോ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിച്ചാലും അവസാനിക്കുന്ന സത്യം എന്നാണ് അതിൻ്റെ അർത്ഥം. തച്ച ബ്രഹ്മ അവസാനേ പ്രതിഷേധേ സമഞ്ജസം ബോധി. അതുകൊണ്ട് ഈ നിഷേധങ്ങളെല്ലാം ബ്രഹ്മത്തിൽ അവസാനിക്കുന്നു, ശൂന്യത്തിലല്ല എന്നർത്ഥം. അഭാവ അവസാനേത് പ്രതിഷേധേ കിം സത്യസ്യ സത്യമെത്തിച്ചതേ, അല്ല എല്ലാം ശൂന്യമാണ് ബോധിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്യസ്യ സത്യം എന്ന് പറയുന്നത് എന്താണ്? സത്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം എന്ന് പറയുന്നത് എന്തിനാണ്? തസ്മാ ബ്രഹ്മാവസാനോയും പ്രതിഷേധു എന്ന അഭാവ അവസാന ഇത്തി അധ്യവസ്യാമഹ. അതുകൊണ്ട് ബ്രഹ്മാവസാനമാണ് ഈ നിഷേധം, ശൂന്യ അവസാനമല്ല എന്ന് അധ്യവസ്യാമഹ എന്ന് നമുക്ക് ഉറപ്പിക്കാം. തദവ്യക്തമാഹി യത് പ്രതിഷിദ്ധാ പ്രപഞ്ചജാതാ അന്യത് പരം ബ്രഹ്മ തദസ്തി ചേത് കസ്മാൻ ന ഗ്രഹിതേ ഇതി. ഉച്ചതേ തദവ്യക്തം. അപ്പോ ഈ പ്രപഞ്ചത്തിനപ്പുറം ബ്രഹ്മമുണ്ട് എന്ന് പറയുന്നു, എന്നാ പിന്നെ അതുകൊണ്ട് വിഷയമാകുന്നില്ല എന്നാണ്. യത് പ്രസിദ്ധാത് പ്രപഞ്ചജാതാത് യത് അന്യത് പരം ബ്രഹ്മ തദസ്ഥി യത് തദസ്ഥി. അങ്ങനെ ഒരു ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. കസ്മാന്ന ഗ്രഹീതേ ഉച്ചതേ തദവ്യക്തം അനിന്ദ്രിയ ഗ്രാഹ്യം സർവദൃശ്യ സാക്ഷിത്വ. അത് അവ്യക്തമാണ്, ഇന്ദ്രിയഗ്രാഹ്യമല്ല, ഗ്രഹിക്കുന്നല്ല, ഇന്ദ്രിയഗ്രാഹ്യമാണ്. ഇന്ദ്രിയഗ്രാഹ്യമല്ല. എന്തുകൊണ്ട് ഇന്ദ്രിയഗ്രാഹ്യമല്ല? സർവദൃശ്യ സാക്ഷിത്വം, സർവദൃശ്യത്തിനും സാക്ഷിയായിരിക്കുന്നത്, പ്രത്യേകാത്മാവായിരിക്കുന്നത് അതാണ്. സാക്ഷിയെ ആര് ഗ്രഹിക്കും? എന്താണോ സാക്ഷിയെ ആരാണോ സാക്ഷിയെ ഗ്രഹിക്കേണ്ടത് അവനും സാക്ഷിയായിരിക്കും. പിന്നെ അതിനെങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? ഇന്ദ്രിയങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്നു, മനസ്സിന് സാക്ഷിയായിരിക്കുന്നു, ജീവന് സാക്ഷിയായിരിക്കുന്നു, ഇതിനെല്ലാം ആശ്രയമായിരിക്കുന്ന ജീവനും സാക്ഷിയായിരിക്കും. അതുകൊണ്ട് പറയുന്നു ജീവസാക്ഷി. പിന്നെ ആര് ഗ്രഹിക്കും? അതിനെ സാക്ഷിയായേ ഗ്രഹിക്കാൻ പറ്റും, അല്ലാതെ വിഷയമായി ഗ്രഹിക്കാൻ കഴിയത്തില്ല, ദൃശ്യമായി ഗ്രഹിക്കാൻ കഴിയത്തില്ല. സാക്ഷിയായി മനസ്സിലാക്കും, അതേ സാധ്യമാകും. സാക്ഷിയായി മനസ്സിലാക്കുമ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാതെ ദൃശ്യമല്ല, വിഷയം അല്ല, അത് അജ്ഞേയമല്ല, എന്തുകൊണ്ട് സാക്ഷിയായി ഗ്രഹിക്കുന്നു. വിഷയമല്ല എന്നുള്ളത് ദൃശ്യമല്ലാത്തതുകൊണ്ട് അഹഹ്യമ ശ്രുതിഹി. ശ്രുതി പറയുന്നു ചക്ഷുഷ ഗൃഹത്തെ നാപി വാച നാനേർ ദേവേഹി തപസ കർമ്മണാവ. കണ്ണുകൊണ്ട് കഴിയത്തില്ല, വാക്കുകൊണ്ട് വാക്കതിനെ ഗ്രഹിക്കുന്നില്ല, വചിക്കുന്നില്ല എന്നർത്ഥം. അന്യഹി ദേവഹി, മറ്റൊരു ഇന്ദ്രിയങ്ങളും അനുഗ്രഹിക്കുന്നില്ല. തപസ്സുകൊണ്ട് സാധ്യമല്ല, കർമ്മം കൊണ്ട് സാധ്യമല്ല എന്നുള്ളത് സർവസാക്ഷിയാണ്. അതിന്റെ സ്വരൂപം അവനനുവദിക്കുന്നുണ്ട്. സയേഷ നേതി നേത്യാത്മാഗ്രഹ്യോ നഹി ഗ്രഹിതേ. ബൃഹദാരണ്യത്തിലും പറയുന്നു നേതി നേതി ആത്മാ അന്യസ്ഥലത്ത് 3:9 2:3 പറയുന്നു നേതി നേതി ആത്മാ എന്ന് പറയുന്നു. അദ്രേശ്യം അഗ്രാഹ്യം അദ്രേശ്യം ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല, അഗ്രാഹ്യം കർമ്മേന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. പറയുന്നു യഥാഹി ഏഷ ഏതസ് അദൃശി അനാത്മി അനിരുദ്ധേ അനിലയനെ. പറയുന്നു അദൃശ്യ അത് വികാരമല്ല എന്ന് പറയുന്നു. അദൃശ്യ എന്ന് പറഞ്ഞിരിക്കുന്നു അനാത്മീ, അതുകൊണ്ട് തന്നെ അത് കാര്യമല്ല. അനിരുക്തയെ നിർവചിക്കാൻ സാധ്യമല്ല. അന്നിലേനെ അതൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നല്ല. ഇത്യാദ്യ സ്മൃതിരവി അഭ്യക്തവും അചിന്തിയവും അവികാര്യവും യമിച്ചത്തെ. അഭ്യക്തമാണ്, അചിന്തിയമാണ്, വികാരിയുമാണ് ഇത്യാദ്യ. ഇതെല്ലാം കൊണ്ട് അത് ഇത് രണ്ടും പറയും. ഇത് പറയുമ്പം തന്നെ ഇങ്ങനെയെല്ലാം പറയും. അവ്യക്തമാണ്, നിന്ദ്യമാണ്, ഗ്രാഹ്യമാണ്, സർവ ദൃശ്യത്തിന് സാക്ഷ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ പറയും അത് സർവപ്രത്യഗ്രാഹ്യമാണ്. രണ്ടു ഭാഗവും മനസ്സിലാക്കണം, ഒരു ഭാഗം മാത്രം മനസ്സിലാക്കിയാൽ ശരിയാകും. സർവപ്രത്യഗ്രാഹ്യം എന്ന് പറഞ്ഞാൽ സർവപ്രത്യങ്ങളിലൂടെയും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. എന്നിട്ട് പറയും അഹം എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. പക്ഷെ അങ്ങനെ രണ്ടു തരത്തിൽ പറയുമ്പോഴും ഉദ്ദേശിക്കുന്ന അത് വിഷയമല്ല എന്നാണ്. അസമയും അത് അജ്ഞേയവുമല്ല. രണ്ടിനെയും നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും പറയുന്നത്. അഭിജ സംരാധനെ പ്രത്യക്ഷാനുമാനാഭ്യാം അഭിചയേനം ആത്മാനം നിരസ്ത സമസ്ത പ്രപഞ്ചം അവ്യക്തം സംരാധനകാലേ പശ്യന്തി യോഗിന. ഇനി യോഗികൾ ഇതിനെ പ്രത്യക്ഷമാക്കുന്നുണ്ട്. അപ്പോൾ അത് സംരാധനയിലൂടെ ആണ് അവർ പ്രത്യക്ഷമാക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രുതി പ്രമാണം കൊണ്ടാണ് പറയുന്നത്. ഇതിൻ്റെ സ്വരൂപത്തെ ഇങ്ങനെയാണ്, ഇത് ഈ രീതിയിലാണ്, അവ്യക്തമാണ് എന്നെല്ലാം പറയുന്നു. പറയുന്നു ഇക്കാര്യത്തിൽ യോഗികളും പ്രമാണമാണ്. യോഗികളും ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു. യോഗത്തെ നിഷേധിച്ചിട്ടുണ്ടല്ലോ, അത് മറ്റൊരു ഭാഗത്താണ്. ഇവിടെ യോഗികൾ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രഹ്മം ഒന്നല്ലേ, രണ്ടില്ല. അപ്പോൾ അതിനെ തത്വജ്ഞനെ അറിയുന്നു എന്ന് പറഞ്ഞാലും, യോഗി സമാധിയിൽ സാക്ഷാത്കരിക്കുന്നു എന്ന് പറഞ്ഞാലും, ഇനി ഭക്തൻ ഭക്തി കൊണ്ട് ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാലും എല്ലാം സാധനമൊന്നു തന്നെ. പല ബ്രഹ്മങ്ങളും ഇവിടെ ഇല്ല. യോഗിക്ക് ഗ്രഹിക്കാനും ഒരു ബ്രഹ്മം, ജ്ഞാനിക്ക് ഗ്രഹിക്കാനും, ഭക്തിക്ക് ഭക്തന് ഗ്രഹിക്കാൻ, അങ്ങനെ പലതില്ല. അതുകൊണ്ട് യോഗികൾ സാക്ഷാത്കരിക്കുന്നു ബ്രഹ്മവും, അത് ഇത് തന്നെ. അത് യോഗ മാർഗത്തിലൂടെ അവർ സാക്ഷാത്കരിക്കുന്നു. സംരാധനകാലേ പശ്യന്തി യോഗിന. സംരാധനം എന്താണ് വെച്ചാൽ ഭക്തി ധ്യാന പ്രണിധാനാദി അനുഷ്ഠാനം. അത് യോഗികളുടെ അനുഷ്ഠാനം. യോഗശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഈശ്വര പ്രണിധാനാദ് വാ. ഈശ്വര പ്രണിധാനം പോലെയുള്ള പ്രണിധാനാദി, പിന്നെ ധ്യാനം. അത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ജപ, നമസ്കാരം, സമാധി എല്ലാം വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. സമാധ്യവസ്ഥായം പ്രത്യക്തനുഭാന, സമാധിയിലെല്ലാം യോഗികളതിനെ യോഗികൾ സാക്ഷാത്കരിക്കുന്നതും ഈ ബ്രഹ്മത്തെ തന്നെ. അതുകൊണ്ട് ബ്രഹ്മത്തിന് യോഗികളും പ്രമാണമാണ് എന്നിവിടെ പറയുന്നത് എന്താ? ഇവിടെ പറയുന്നത് ശൂന്യമല്ല. ബൗദ്ധന്മാർ പറയുന്ന പോലെ ഇത് ശൂന്യമാണെങ്കിൽ പിന്നെ യോഗികൾ എങ്ങനെ ഇതിനെ പ്രത്യക്ഷമാക്കും? യോഗികൾ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ അതിനെ പ്രത്യക്ഷമാക്കുന്നു. അതുകൊണ്ട് അവരുടെ യോഗശാസ്ത്രോക്ത മാർഗത്തിലൂടെ അവർ സാക്ഷാത്കരിക്കുന്ന ഇനെ തന്നെ. സംരാധനം ച ഭക്തി ധ്യാന പ്രണിധാനാദ്യ അനുഷ്ഠാനം കഥം പുനരവഗമ്യതേ സംരാധനകാലേ പശ്യന്തീതി. അങ്ങനെ സംരാധനകാലത്തിൽ, സംരാധനം എന്ന് പറയുന്ന ഇതാണ് ഭക്തി ധ്യാന പ്രണിധാനാദികൾ അനുഷ്ഠിക്കുമ്പോൾ യോഗി ഇതിനെ സാക്ഷാത്കരിക്കുന്നു. പശ്യന്തി എന്ന് പറയും. അതെങ്ങനെ മനസ്സിലാക്കാം? അങ്ങനെ ധ്യാനാദി അനുഷ്ഠാനങ്ങളിലൂടെ ഇതിനെ സാക്ഷാത്കരിക്കാൻ പറ്റും എന്നുള്ളത്. എന്ന് വെച്ചാൽ എന്താ അതിന് പ്രമാണം? അതിന് പ്രമാണം ഇല്ലെങ്കിൽ വീണ്ടും ശൂന്യത്തിലേക്ക് പോകും. അപ്പോൾ യോഗിയാണ് പ്രമാണം എന്ന് പറഞ്ഞാലും പോരല്ല, ശ്രുതിയുടെ വേണ്ട പ്രമാണം. അതിന് പറയുന്നു പ്രത്യക്ഷ അനുമാനാഭ്യാം. പ്രത്യക്ഷ അനുമാനം പ്രത്യക്ഷവുമാണ്, പ്രത്യക്ഷവും അനുമാനം. ഇവിടെ പ്രത്യക്ഷ അനുമാനവും സൂത്രമാണ്. പ്രത്യക്ഷ ശബ്ദത്തിന് പ്രത്യക്ഷമെന്നും അനുമാന ശബ്ദത്തിന് അനുമാനമെന്നുള്ള അർത്ഥം ഭാഷകാരെ എടുക്കത്തില്ല. ശരിക്കും പ്രത്യക്ഷ ശബ്ദത്തിന്റെ അർത്ഥം എന്താ? പ്രത്യക്ഷമാണ്. അനുമാനം എന്ന് പറഞ്ഞാൽ അനുമാനമാണ്. അതാണ് അതിൻ്റെ പ്രസിദ്ധമായ അർത്ഥം. എന്നുമ്പ് ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ പ്രത്യക്ഷമായ അതിന് എടുക്കേണ്ട അർത്ഥത്തെ ഭാഷകാരൻ ഉപേക്ഷിച്ചിട്ട് പ്രത്യക്ഷത്തിന് ശ്രുതി എന്നും അനുമാനത്തിന് സ്മൃതി എന്നും പറയുന്നു. എന്താ അങ്ങനെ എടുക്കാൻ കാരണം? കാരണം പ്രത്യക്ഷമല്ല മുഖ്യപ്രമാണം, അനുമാനവുമല്ല. ഭാഷകാരനെ സംബന്ധിച്ച് മുഖ്യപ്രമാണം ശ്രുതിയും സ്മൃതികളുമാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി പ്രമാണങ്ങളല്ല. അപ്പോൾ യോഗികൾ സാക്ഷാത്കരിക്കുന്നതും ബ്രഹ്മത്തെ തന്നെ എന്ന് പറയുന്നതിനും അത് യോഗികളുടെ പ്രത്യക്ഷമാണെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം ഒരാളുടെ പ്രത്യക്ഷം മറ്റുള്ളവർക്ക് എങ്ങനെ പ്രമാണമാകും? ശാസ്ത്ര ചർച്ചയിൽ പ്രമാണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒന്നിനെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും സ്വീകരിക്കാമെന്നുള്ളത് ശ്രുതിയാണ്. ശ്രുതിയെ ചർവാകന്മാരും ബൗദ്ധന്മാരും എല്ലാം അത് അംഗീകരിക്കുന്നു. അംഗീകരിക്കാത്തവരുടെ അടുത്ത് ചർച്ചയില്ല. നാസ്തികന്മാരുടെ എന്തിനാ ചർച്ച ചെയ്യുന്നു? അവരോട് ചർച്ച ചെയ്യുന്നുണ്ട്. മറിച്ച് ആസ്തികന്മാരോട് ചർച്ച ചെയ്യുമ്പോൾ അവിടെ പ്രത്യക്ഷ അനുമാനത്തെ മാത്രം എടുത്തുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. ശ്രുതി സ്മൃതിയും തന്നെ വേണം. അതുകൊണ്ടാണ് പ്രത്യക്ഷ അനുമാനം എന്ന് പറയുന്നതിന് ലോകത്തില്ലാത്ത ഒരർത്ഥം ഭാഷകാരൻ പറയുന്നു. ആ ശ്രുതിയോടുള്ള പ്രതിബദ്ധത അങ്ങനെ പറയുന്നു. ശ്രുതി സ്മൃതിഭ്യാമിത്യ വേദത്തിന്റെ ഉത്തരഭാഗത്തിനെ പ്രമാണമായി സ്വീകരിക്കാത്തവരോട് ചർച്ചയുണ്ടോ? വേദത്തിന്റെ നാസ്തികന്മാരെല്ലാം വേദത്തെ പൂർണ്ണമായും പ്രമാണമായി സ്വീകരിക്കുന്നവരാണ്. അവരുടെ വ്യാഖ്യാനത്തിൽ വ്യത്യാസമുണ്ടെന്ന്. പ്രമാണമായി സ്വീകരിക്കാതിരിക്കുന്നു, അവർ പറയുന്ന അർത്ഥങ്ങളിൽ വ്യത്യാസമുണ്ട്. സംഹിതാഭാഗത്തോളം പ്രാമാണ്യമില്ല ആരണ്യത്തിനും ബ്രാഹ്മണത്തിനും എന്ന് ദയാനന്ദ സരസ്വതി സ്വാമികൾ പറയുന്നു. സംഹിതാഭാഗത്തിനോളം പ്രാമാണ്യമില്ല. ദയാനന്ദ സരസ്വതിയും മറ്റും ശങ്കരാചാര്യ അംഗീകരിക്കുന്നില്ലല്ലോ. ശങ്കരാചാര്യരെ അംഗീകരിക്കുന്നില്ല, അദ്വൈതത്തെ അംഗീകരിക്കുന്നില്ല. അത് പിൽക്കാലത്ത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഉത്തരഭാഗത്തെ അംഗീകരിക്കാത്തൊരു പണ്ടുണ്ടായിരുന്നില്ല അല്ലേ? വേദത്തിന്റെ ഉത്തരഭാഗങ്ങളെ അംഗീകരിക്കാത്തൊരു പണ്ടുണ്ടായിരുന്നില്ല അല്ലേ? പണ്ടുണ്ടായിരുന്ന മീമാംസകര് അവരതിനെ അർത്ഥവാദങ്ങളായി സ്വീകരിച്ചു, പക്ഷെ അതും ശ്രുതിയായിട്ട് തന്നെ അംഗീകരിച്ചിരുന്നു. ദയാനന്ദ സരസ്വതി അതിനെ ശ്രുതിയായിട്ടും അംഗീകരിക്കുന്നില്ല. അത് ശ്രുതിയല്ല. സരസ്വതി പറയുന്നതൊക്കെ മന്ത്രബ്രാഹ്മണയോർ വേദ എന്ന് പറയുന്ന അതിനെ അവരംഗീകരിക്കുന്നില്ല. മന്ത്രം മാത്രമേ ഉള്ളൂ വേദം, ബ്രാഹ്മണഭാഗങ്ങളൊന്നും വേദമേ അല്ല. അതൊക്കെ പിൽക്കാലത്ത് ഓരോ ആൾക്കാർ എഴുതി ചേർത്തതെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തത്വവും അംഗീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അദ്വൈതത്തെ അംഗീകരിക്കുന്നില്ല. ദേവനസരസ്വതി വീണ്ടും പഴയ കർമ്മങ്ങളിലേക്കും അഗ്നിഹോത്രവും കർമ്മവും അതിലേക്കാണ് പോയത്. ഭാഷ്യക്കാരനാണെങ്കിൽ അങ്ങനെയല്ല, ഇതിനെല്ലാം വേദമായി സ്വീകരിച്ചു. അപ്പോൾ അതിനെല്ലാം വ്യാഖ്യാനിച്ചു, അതിൻ്റെയൊക്കെ അർത്ഥം അദ്വൈതമാണെന്ന് പറഞ്ഞു. അതിനു മുമ്പ് മീമാംസകർ ഇതെല്ലാം അർത്ഥവാദങ്ങളെന്ന് പറഞ്ഞു. അത് വേദമാണ്, പക്ഷെ അർത്ഥവാദം, അതിൻ്റെ താല്പര്യം വേറെയാണ്. ഈ അർത്ഥമല്ലെന്നേ അവർ പറയുന്നുള്ളൂ, അത് വേദമല്ലെന്ന് പറയുന്നുണ്ട്. കാലം കൊണ്ട് വരുന്ന കാഴ്ചപ്പാട്, മീമാംസകര് കാലം വന്നു, അത് കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞാണ് ശങ്കരാചാര്യ വന്നു, പിന്നെ ഒരു 1000 വർഷം കഴിഞ്ഞാണ് ദയാനന്ദ സരസ്വതി വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ കാഴ്ചപ്പാടിൽ വരുന്ന വ്യത്യാസം. ഇവിടെ പ്രത്യക്ഷം അനുമാനം എന്ന് പറയുന്നതാണ് ശ്രുതി സ്മൃതി എന്തിനർത്ഥം പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഒരിടത്തും അർത്ഥം ഒരു സ്ഥലത്തും പറയുന്നില്ല. എന്തിനങ്ങനെ പറഞ്ഞു? അപ്പൊ തന്റെ മനസ്സിരിക്കുന്ന അർത്ഥം പറയുന്നു എന്നുള്ളതിന് തെളിവ് ഇതൊക്കെയാണ്. ആ സൂത്രത്തിന്റെ പദങ്ങളെ അങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കുകയല്ല, തന്റെ മനസ്സിൽ തോന്നുന്ന തനിക്കിഷ്ടമുള്ള അർത്ഥങ്ങളാണ് പറയുന്നത് ഭാഷകാരൻ. അങ്ങനെയാണ്. അല്ലെങ്കിൽ പ്രത്യക്ഷാനുമാനം എന്ന് പറഞ്ഞാൽ ആർക്കറിയാൻ വയ്യാത്തത് അത് പ്രത്യക്ഷവും അനുമാനമാണെന്ന്, അത് ശ്രുതി സ്മൃതി അല്ലെന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ശരിയാവും, അല്ലെങ്കിൽ വ്യക്തിയുടെ അനുഭവത്തെ പ്രമാണമായി സ്വീകരിക്കേണ്ടി വരും. ശരി, വ്യക്തിയുടെ അനുഭവത്തിൽ സ്വീകരിക്കാം, സർവ്വസാധാരണമായ അനുഭവമാണ്. സമാധി എന്ന് പറയുന്നത് സർവ്വസാധാരണമായ അനുഭവം അല്ലല്ലോ, അത് അപൂർവ യോഗികൾക്ക് മാത്രം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. സമാധി ഒരിക്കലും ഭാഷകാരൻ നിഷേധിക്കുന്നില്ല, അവരുടെ നിഷേധിക്കുന്നില്ല, യോഗത്തെ നിഷേധിക്കുന്നില്ല, അതിനെയും നിഷേധിക്കുന്നില്ല. പിന്നെ പറയുന്നത് അവരുടെ സിദ്ധാന്തത്തെ, ദ്വൈത സിദ്ധാന്തത്തെ നിഷേധിക്കുന്നു. അപ്പൊ ഇവിടെ അടുത്ത അത് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ യോഗികൾ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ദ്വൈത സിദ്ധാന്തം വരത്തില്ലേ? സിദ്ധാന്തം എന്തോ ആയിക്കൊള്ളട്ടെ, സമാധിയിൽ അവർ എന്തോ സാക്ഷാത്കരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വരുമ്പം. പിന്നെ സിദ്ധാന്തം അത് അദ്വൈതി വ്യാഖ്യാനിച്ച് ശരിയായിക്കോളും, അവരുടെ സിദ്ധാന്തത്തിൽ എന്തെങ്കിലും ദോഷമുണ്ട്. അതാണ് യോഗത്തെ നിഷേധിക്കുന്നത്, യോഗത്തെ അംഗീകരിക്കുന്നത്. ബ്രഹ്മാനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? നിശ്ചയാത്മികമായ ജ്ഞാനം എല്ലാവർക്കും ഉണ്ടാവും. നിശ്ചയാത്മികമായ ജ്ഞാനം സർവ്വസാധാരണമായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ജ്ഞാനമില്ലാത്തതുകൊണ്ടല്ലേ ശ്രവണവും മനനവും എല്ലാം ചെയ്യുന്നു? രണ്ടും തമ്മിൽ എന്താ ബന്ധം? ഉം എല്ലാ അറിയുന്നതും ബ്രഹ്മത്തെയാണ്, എല്ലാം ബ്രഹ്മമാണെന്നൊക്കെ പറയുന്നു. കേൾക്കുന്നവൻ ബോധം വേണ്ടേ? പറയുന്നവൻ പറഞ്ഞാൽ മതിയോ? പറയുന്ന അങ്ങനെയൊക്കെ തന്നെ, സർവം ഖല്ലിതം ബ്രഹ്മം, ഇതൊക്കെ തന്നെ പറയുന്നു. പ്രതിബോധവിദിതം മതം ഉപദേശിക്കുന്ന അങ്ങനെ തന്നെ, ഉപദേശിക്കുന്നവന് നിശ്ചയം ഉണ്ടായാൽ മതിയോ? കേൾക്കുന്നവൻ വരണ്ടേ? അതാണ് പ്രതിബോധവിദിതം എന്ന് പറയുന്നു, സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറയുന്നു, നേതി നേതി എന്ന് പറയുന്നു. ഇതെല്ലാം പല പ്രക്രിയകളിൽ പറയുകയാണ്. എന്നിട്ട് ഇവിടെ പറയുന്നത് യോഗികൾ സാക്ഷാത്കരിക്കുന്നു ബ്രഹ്മത്തെയാണ്. അവിടെ ഭക്തിയെ കൂടി പറയുന്നുണ്ട്, ഈശ്വര പ്രണിധാനം എന്ന് പറഞ്ഞിരിക്കുന്നു. ഭക്തി വേണമല്ലോ. അപ്പോൾ ഭക്തന് സാക്ഷാത്കരിക്കുന്നു. എല്ലാവർക്കും കൂടി സാക്ഷാത്കരിക്കാൻ ഒരേ ഒരു ബ്രഹ്മമേ ഉള്ളൂ. അപ്പോൾ അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഇനി ഇത് മാത്രമല്ല, ഇവിടെ തന്നെ ഉപാസകന്മാരുടെ കാര്യം പറയും. അവരുപാസന ചെയ്തിട്ട് അവർ സാക്ഷാത്കരിക്കുന്നു, അത് വേറെയാണ്. സർവോത്തമമായ ഉപാസന ചെയ്തിട്ട് പരലോകത്ത് പോയി സാക്ഷാത്കരിക്കുന്നു, ബ്രഹ്മലോകത്ത് സാക്ഷാത്കരിക്കുന്നു, ഇങ്ങനെ പലതരത്തിൽ പറയുന്നു. അതേതായാലും ഒരു ബ്രഹ്മം തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് പ്രമാണം പറയുന്നു, പരാഞ്ജിഖാനി വ്യതിരണ സ്വയംഭു തസ്മാത് പരാങ് പശ്യതീനാന്തരാത്മം കശ്ചിദ്ധീര പ്രത്യേകാത്മാനമൈച്ച ആവൃത്ത ചക്ഷുർ അമൃതത്വം വെച്ച്. ഇതുപോലെ കഠോപനിഷത്തിൽ പല മന്ത്രങ്ങളുമുണ്ട്. ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കുന്നു, സമാധിയിൽ സാക്ഷാത്കരിക്കുന്നു എന്നെല്ലാം പറയുന്ന ഉണ്ട്. ഒന്നിവിടെ എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ. ഖാനി പരാഞ്ചി വ്യതിർണത് ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളായി സൃഷ്ടിച്ചു. ആര് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി, അതുകൊണ്ട് ബാഹ്യവിഷയങ്ങളെ കാണുന്നു. നാന്തരാത്മൻ, അന്തരാത്മാവിനെ കാണുന്നില്ല. കശ്ചിത് ധീര, അതിൽ അപൂർവം ചിലർ ധീര ബുദ്ധിമാന്മാർ. പ്രത്യേകാത്മാനമൈക്ഷ, പ്രത്യേകാത്മാവിനെ ദർശിച്ചു. എങ്ങനെ? ആവർത്ത ചക്ഷുഹു, ആവർത്ത ചക്ഷുവായി ബാഹ്യവിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചിട്ട് അമൃതത്വം ഇച്ഛൻ, അമൃതത്വത്തെ കാംക്ഷിക്കുന്നവനായി കശ്ചിത് ധീര ആവൃത്ത ചക്ഷുഹു പ്രത്യേകാത്മാനം ഐച്ഛ. അങ്ങനെ എന്റെ അർത്ഥം. അപ്പോൾ യോഗിക്കും പ്രമാണമുണ്ട്. അങ്ങനെ സമാധിയിലൂടെ സാക്ഷാത്കരിക്കാമെന്നുള്ളതിന് വേറെയുമുണ്ട്. ഗീതയിൽ എത്രയോ ഭാഗത്ത് വന്നു. അവിടെ ധ്യാനത്തെക്കുറിച്ച്, സമാധിയെക്കുറിച്ചും എല്ലാം പറയുന്നു. ജ്ഞാനപ്രസാദേന വിശുദ്ധ, ജ്ഞാനപ്രസാദേന വിശുദ്ധ സത്വഹ തദസ്തുതം പശ്യത്തെ നിഷ്കലം ധ്യായമാനഹ. ജ്ഞാനപ്രസാദേന, അവിടെ ജ്ഞാനപ്രസാദം എന്നുള്ളതിന് അവിടെ വ്യാഖ്യാനിച്ച് സത്വാധിക്യം കൊണ്ട് വിശുദ്ധ സത്വനായി സത്വം വർദ്ധിച്ച് അന്ധകരണത്തിന് തം പശ്യത്തെ പശ്യത്തി നിഷ്കളം ധ്യായമാന, നിഷ്കളമായ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ അതിനെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുന്നതും യോഗികളുടെ സാക്ഷാത്കാരത്തെ കുറിച്ചാണ്. ഇത് ചെയ്യുമാദ്യ സ്മൃതിരവി, സ്മൃതിയിലും പറയുന്നുണ്ട്, യം വിനിദ്ര ജിതശ്വാസ സന്തുഷ്ട സംയതേന്ദ്രിയ ജ്യോതി പശ്യന്തി യുജ്ജാന തസ്മൈ യോഗാത്മനേ നമഃ യോഗിനസ്ഥം പ്രപശ്യന്തി ഭഗവന്തം സനാതനം. ഇനി സ്മൃതിയുണ്ട്. വിനിദ്രാഹ, നിദ്രാരഹിതന്മാരായി ഉറക്കമില്ലാതെ. ജിതശ്വാസ, പ്രാണായാമ അഭ്യാസത്തെ കാണിക്കുകയാണ്. പ്രാണായാമ അഭ്യാസത്തിലൂടെ സന്തുഷ്ടാഹ, അത് യോഗത്തിൽ പറയുന്നുണ്ടല്ലോ സന്തുഷ്ടിയെക്കുറിച്ച്, ചിത്തപ്രസാദത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സംയതേന്ദ്രിയ യമനിയമാദി സാധനങ്ങളെല്ലാം അനുഷ്ഠിച്ച് ജ്യോതിപശ്യന്തി, അവർ പറയുന്നു പുരുഷനെന്ന് പറയുന്നു, ഇവിടെ ജ്യോതിസ് എന്ന് പറയുന്നു. വിഞ്ജാനാഹ തസ്മൈ യോഗാത്മനേ നമഃ, യോഗസ്വരൂപനായിരിക്കുന്നത് ബ്രഹ്മം തന്നെ. യോഗിനസ്തം പ്രപശ്യന്തി ഭഗവന്തം സനാതന ഇത് ജൈവമാദി, ഇങ്ങനെ യോഗികളും പറയുന്നുണ്ട് ഞങ്ങൾ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു. അതുകൊണ്ട് എന്താണോ ഇവിടെ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നത്, അവരാരും പറയുന്നില്ല നിങ്ങൾ ശൂന്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ സാക്ഷാത്കരിക്കുന്ന ശൂന്യത്തെയല്ല യോഗികൾ പറയുന്നതും, ബ്രഹ്മത്തെ തന്നെയാണ്, അത് ശൂന്യമല്ല എന്നുള്ളതാണ്. ശൂന്യത്തെ എങ്ങനെയാണ് സാക്ഷാത്കരിക്കുന്നത്? ശൂന്യത്തെ സാക്ഷാത്കരിച്ചാൽ പിന്നെ ശൂന്യമല്ലല്ലോ, സാക്ഷാത്കാരം അവിടെ നിൽക്കത്തില്ലേ, പിന്നെ ശൂന്യം എങ്ങനെയാവും? അതുകൊണ്ട് ശൂന്യമല്ല, സാക്ഷാത്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നുണ്ട്, അതാരായാലും ശരി. അപ്പോൾ ഇക്കാര്യത്തിൽ യോഗികളും പ്രമാണമാണോ? അങ്ങനെ വരുമ്പോൾ വേറെ ഒരു ദോഷം വരുന്നു, യോഗികളുടെ സിദ്ധാന്തം ദ്വൈതമാണല്ലോ. അപ്പോൾ ജീവാത്മാവ് പരമാത്മാവിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവപരഭേദം വരുമല്ലോ. പറയുന്നു പ്രകാശാധിപച്ച ആ വിശേഷ ആ വൈശേഷ്യം പ്രകാശസ്ച കർമ്മണ്യഭ്യാസ യഥാ പ്രകാശ ആകാശ സവിതൃപ്രഭൃതയോ അഗുലിക്കരക ഉദകപ്രദിഷു, അതാണ് പ്രകാശാധിപത് എന്ന് പറഞ്ഞത്. കർമ്മസു ഉപാധിഭൂതേഷു സവിശേഷ ഇവ അവഭാസന്തേ നജ സ്വാഭാവികീം അവിശേഷാത്മതാം ജഹതി. ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ സിദ്ധാന്തം എന്തോ ആയിക്കൊള്ളട്ടെ, ആരുടെയും താന്ത്രികന്റെയോ മാന്ത്രികന്റെയോ ആരുടെയും സിദ്ധാന്തങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, സർവേ വേദ യത്പദമാമനന്തി സർവാണി കർമാണി എന്നെല്ലാം പറയുന്നില്ലേ, എല്ലാ വേദങ്ങളും പറയുന്നത് ആ ഒന്നിനെ തന്നെയാണ്, സർവകർമ്മങ്ങളും ആ ഒന്നിനു വേണ്ടി തന്നെയാണ്. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതിൻ്റെ മാർഗങ്ങളെക്കുറിച്ചും തത്വത്തെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കുമ്പോൾ പലരും പലതും പറയും, ദൈവവും പറയും. അപ്പോൾ അദ്വൈതി അവരുടെ സിദ്ധാന്തങ്ങൾ അംഗീകരിക്കുന്നില്ല, അദ്വൈതിയുടെ തത്വം വേറെയാണ്. പിന്നെ എല്ലാവരും ധ്യാനിക്കുന്നതും സാക്ഷാത്കരിക്കുന്നതും ഒക്കെ ഇവരും ബ്രഹ്മത്തെ തന്നെ എന്നുള്ള ഭാഗമാണ് ഇവിടെ പറയുന്നത്. ജീവ ഈശ്വര ഭേദമൊന്നും അവിടെ വരുന്നില്ല, അതെല്ലാം ഉപാധി കൊണ്ട് വരുന്നതാണ് എന്ന് സാധാരണ പറയുന്ന സിദ്ധാന്തത്തെ ഇവിടെ പറയുന്നു. പ്രകാശം ആകാശം സവിത്ര മൂന്ന് ദൃഷ്ടാന്തങ്ങളെ പറയുന്നു. പ്രഭൃദേഹ അങ്കുലി പ്രകാശം മുമ്പും വന്നാണ് വിരലിൽ പതിഞ്ഞ വിരലിന്റെ ആകൃതിയിലാകുന്നു. ആകാശ കരകത്തിൽ ചെറിയ പാത്രത്തിൽ വന്നു കഴിഞ്ഞാൽ കരകാകാശമാകുന്നു. സവിത്ര ഉദകത്തിൽ വരുമ്പോൾ ഉദകത്തിനനുസരിച്ച് അത് പ്രതിബിംബത്തെ പ്രാപിക്കുന്നു. പ്രവൃത്തിഷു കർമ്മസു ഉപാധിഭൂതേഷു ഇവകൾ എന്നുവെച്ചാൽ അത് പ്രവർത്തിക്കുന്ന വിഷയം എന്നുള്ള നിലയ്ക്കാണ് കർമ്മം എന്ന് പറയുന്നത്. ഉപാധിഭൂതേഷു ഇതെല്ലാം ഉപാധികളാണ്. സവിശേഷ അവഭാസന്തി ഓരോന്നിനും ഓരോ വിശേഷതകൾ കാണുന്നു. ഇത് യോഗികൾ അംഗീകരിക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് അനുഷ്ഠാനമൊക്കെ ശരി തന്നെയാണ്. അത് കൊണ്ടാണ് അവിടെ പറഞ്ഞത് യോഗത്തെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായി ഒരിക്കലും യോഗത്തെ നിഷേധിക്കുന്നില്ല. സങ്കീർണം നിഷേധിക്കുമ്പോഴും പറയും, അതിൽ ചില അംശങ്ങൾ സ്വീകരിക്കാമെന്നുള്ള അംശങ്ങൾ സ്വീകരിക്കും. അപ്പോൾ ഇവിടെ സവിശേഷ ഇവ അവഭാസന്തേ, ജീവൻ വേറെ ഈശ്വരൻ വേറെ അങ്ങനെയൊക്കെ പ്രതീതമാകുന്നുണ്ട്. സവിശേഷ ഇവ, സവിശേഷമില്ല എങ്കിലും അങ്ങനെ തോന്നുന്നു. ഏതുപോലെ പ്രകാശം വിരളിൽ വന്നു കഴിഞ്ഞാൽ അത് ആകൃതിയിൽ തോന്നുന്നു, ആകാശമെന്ന് പറയുന്ന പാത്രത്തിൽ വന്നാൽ അതിൻ്റെ ആകൃതിയിൽ തോന്നുന്നു, സൂര്യൻ ജലത്തിൽ വന്നു കഴിഞ്ഞാൽ ജലസൂര്യനായി തോന്നുന്നു. അതുപോലെ എന്നുവെച്ചാൽ സ്വാഭാവികയും അവിശേഷാത്മതാം ജഗതി, പക്ഷെ എല്ലാത്തിനും അതിൻ്റേതായ സ്വരൂപമുണ്ട്, അത് ഇവിടെയെങ്ങും അത് ഉപേക്ഷിക്കുന്നില്ല, ആ സ്വരൂപത്തെ അത് വിടുന്നില്ല. അപ്പോൾ ഇവിടെ ധ്യാനിക്കുന്ന ജീവനും ധ്യേയമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെയും സ്വരൂപത്തെ ഇപ്പം യോഗി എങ്ങനെ ധ്യാനിച്ചാലും എങ്ങനെ വ്യാഖ്യാനിച്ചാലും ആ സ്വരൂപത്തിനൊന്നും വ്യത്യാസം വരുന്നില്ല. പിന്നെ ഓരോരുത്തരുടെ സിദ്ധാന്തങ്ങളാണ്, അതിൽ വ്യത്യാസം വരാം. ഇപ്പം ഉപാധി നിമിത്തമായ ആത്മഭേദ, അപ്പം യോഗികളും മറ്റും പറയുന്ന ആത്മഭേദം അത് ഉപാധി നിമിത്തമാണ്, വാസ്തവമല്ല. യോഗി ആത്മഭേദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യോഗത്തിൻ്റെ അടിസ്ഥാനം തന്നെ അതാണ്. പല പുരുഷന്മാർ, പിന്നെ ഒരു ഈശ്വരൻ, ഈശ്വരനൊന്നാണ്, പുരുഷന്മാർ പലതാണ്. അതാണ് അയം ആത്മഭേദമെന്ന് പറഞ്ഞു യോഗശാസ്ത്രത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ഈ ആത്മഭേദം ഞങ്ങളും അംഗീകരിക്കുന്നു, പക്ഷെ അത് ഔപാധികമായി, അദ്വൈതത്തിൽ തന്നെ ഔപാധികമായി സ്വീകരിക്കുന്നു. ബാക്കിയെല്ലാം ശരിയല്ലേ? അവരും ധ്യാനിച്ച് ധ്യാനിച്ച് അവസാനം അവരും ബ്രഹ്മത്തെ തന്നെ സാക്ഷാത്കരിക്കുന്നു. അതിന് ദോഷമൊന്നുമില്ല. ആത്മഭേദ സ്വതസ്തു ഐകാത്മ്യമേവ, പരമാർത്ഥത്തിൽ ഐകാത്മ്യമാണ്. ഐകാത്മ്യത്തെ അവർ സ്വീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ. സ്വീകരിച്ചില്ലെങ്കിൽ എന്താ ദോഷം? അവരും ഒടുവിൽ ബ്രഹ്മത്തെ കണ്ടെത്തുന്നുണ്ടല്ലോ. പിന്നെ അതല്ല ബ്രഹ്മത്തെ കണ്ടെത്തേണ്ട വഴി, അതിന് പോരായ്മകളൊക്കെ ഉണ്ടെന്ന് പറയും. അതൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്, ഇതിനെല്ലാം ബ്രഹ്മത്തെ തന്നെയാണ് സർവവും സർവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയില്ലേ ചക്ഷു ബ്രഹ്മ വാക് ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാണ്. പക്ഷേ ആ ബ്രഹ്മത്തെ കണ്ടിട്ടും പോരായ്മകളുണ്ടല്ലോ, അതുപോലെയുള്ള പോരായ്മകൾ വരും. തഥാഹി വേദാന്തേഷു അഭ്യാസേന അസഹൃത് ജീവപ്രാജ്ഞരഭേദ പ്രതിപാദ്യത്തെ. യോഗിയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, യോഗികൾ ഈ ജീവഭേദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അവരുടെ ശാസ്ത്രത്തിലാണ്. പക്ഷേ വേദാന്തേഷ് ഉപനിഷത്തിൽ വരുമ്പോഴോ അഭ്യാസേന ആവർത്തിച്ച് ആവർത്തിച്ച് അസഹർ പലതവണ ജീവപ്രാജ്ഞരഭേദ പ്രതിപാദ്യതേ, ജീവപ്രാജ്ഞന്മാരുടെ അഭേദത പറയുകയാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് രീതി പറയും. ഒന്ന് അദ്വൈതത്തെ സമർത്ഥിക്കുക, അദ്വൈതത്തിന് വിരുദ്ധമായി വരുന്ന എല്ലാത്തിനും നിഷേധിക്കുക, അതും അദ്വൈതികളുടെ ഒരു രീതിയാണ്. മറ്റൊന്ന് അദ്വൈതത്തെ സമർത്ഥിക്കുക, മറ്റുള്ള എല്ലാ ദർശനങ്ങളെയും അതിനോട് സമുച്ചയിക്കുക. രണ്ട് രീതിയിലും അദ്വൈതം പറയാം. നിഷേധം മാത്രമല്ല, നിഷേധവുമാകാം സമുച്ചയവുമാകാം. സമുച്ചയിക്കുമ്പോൾ ഇങ്ങനെ മറ്റുള്ള എല്ലാവരെയും ദ്വൈതികളെയും അതിനോട് കൂട്ടിച്ചേർക്കും. പല ഭാഗത്തും ഇനിയും വരും ഭാഷ്യകാരം പറയും. കർമ്മങ്ങൾ ഒരിക്കലും മോക്ഷം തരയില്ല എന്ന് പറയും. കർമ്മങ്ങളെ നിഷേധിക്കുന്നു, ആവർത്തിച്ച് ആവർത്തിച്ച് കർമ്മത്യാഗം. എന്നിട്ട് പറയും അത് ആരാധുപകാരകമാണ്, കർമ്മം മോക്ഷത്തിന് ഉപകാരകമാണ് എന്ന് പറയുന്നു. അപ്പോൾ അദ്വൈതത്തിനൊന്നും വിരോധമല്ല. ഒരു അങ്ങനെ ചിന്തിച്ചാൽ എന്നാൽ തത്വത്തെ പറയുമ്പോൾ നിഷേധിക്കും. ഇപ്പൊ തത്വത്തെ പറയുമ്പോൾ ഇവിടെ പറയുന്നു ഭേദത്തെ നിഷേധിക്കുന്നു. ശരിയാ. എന്നാൽ ബ്രഹ്മം എന്ന് പറയുന്നത് അദ്വൈതിക്കും യോഗിക്കും ഓരോരുത്തർക്കും വേറെ വേറെ ഇല്ല, എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അതാണ് പറയുന്നതിന്റെ താല്പര്യം. പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.